ഇരുപത്താറാം ദശകം. ധന്യ അഗസ്ത്യൻ ചന്ദനക്കുന്നിലെത്തിക്കാൺമാൻ വന്നു, ത്വൽപദാമഗ്നചിത്തൻ ഇന്ദ്രദ്യുമ്നൻ പാണ്ഡ്യരാജാധിരാജൻ കണ്ടില്ലയ്യോ ഭക്തിമാൻ പണ്ടൊരിക്കൽ. കുംഭോത്ഭൂതൻ കോപമോടെ ശപിച്ചാൻ, സ്തംഭിച്ചോ നീ യാനയായി വന്നിടട്ടെ, നേരെ പോന്നു ശാപശേഷം ഗജത്വം രാജനുണ്ടായി, ഭക്തി വിട്ടില്ല തെല്ലും പാലാഴിക്കും മധ്യമാകെ, ത്രികൂടം ശൈലം തന്നിൽ കേളിയാടും ഗജേന്ദ്രൻ, നിർത്തി കീഴിൽ ജന്തുവർഗത്തയെല്ലാം ദ്വൽഭക്തന്മാർക്കെങ്ങു മുൽക്കരുഷമല്ലോ. തേജസ്സാലും ദേശസംശുദ്ധിയാലും പീഡാകീനം വാഴ്ക അങ്ങ് അന്ന് ഒരിക്കൽ ശൈലപ്രാന്തം തന്നിൽ ഉഷ്ണം നിമിത്തം കൂട്ടം കൂടി പൊയ്കയിൽ ചെന്നിറങ്ങി, ശാപം നൽകി ദേവലൻ നക്രമായി കൂറന്നോനങ്ങു വാഴൂജലത്തിൽ, കാലിൽ കൊത്തി വിട്ടിടാതെ ഗജത്തെ ശാന്തിക്കായി നീ ഭക്തനെ കുന്നു ദുഃഖം. സേവാമൂലം വെല്ലുവാനായിടാത്തോൻ യുദ്ധം ചെയ്തു ഹസ്തിവരുഷം സഹസ്രം, ത്വൽപാദത്തിൽ ചേരുവാൻ കാലമാകെ നഖ്രം കൊത്തിയെ ഭക്തിദാർഢ്യം വരുത്താൻ. ആർത്തന്നേറി ജ്ഞാനവും ഭക്തിദാനം തുമ്പിക്കയ്യാലർച്ചനം ചെയ്തു പൽപ്പം, പൂർവാഭ്യാസം മൂലമുള്ളിൽ ജപിച്ചു സ്തോത്രം ശ്രേഷ്ഠം നിർഗുണബ്രഹ്മനിഷ്ഠം. സ്തോത്രം കേട്ടോ നിർഗുണബ്രഹ്മധന്യം, ബ്രഹ്മേശന്മാരെന്നെയല്ലെന്നൊഴിഞ്ഞാർ, സർവാത്മാവാമങ്ങു കാരുണ്യവായ്പാൽ താർക്ഷ്യാരൂഢൻ ചെന്നു തൻ മുന്നിലപ്പോൾ. കൈത്താരാലെ ഹസ്തിയെ കയറ്റി നീയും ചക്രം കൊണ്ടാ നക്രദേഹം പിളർന്നു, ശാപം തീർന്നു ഹന്ത ഗന്ധർവനും നിൻസാരൂപ്യത്താലാന നന്നായി വിളങ്ങി. ഈ വൃത്താന്തം നിന്നെ എന്നെ പ്രഭാതേ കീർത്തിപ്പോരിൽ ചേരുമുൽക്കരുഷമെല്ലാം ഏവം ചൊല്ലി ധന്യനോടൊത്തുപോയാൻ വൈകുണ്ഠത്തിൽ കാക്കുകൻ വാതനാഥ.